അടുത്ത് വരുന്നു വന്തോ ഈ പ്രത്യേ വന്ത എച്ച് വായ് വായ എന്ന് പറയുന്നത് 6 1 78 വാന്തോയി പ്രത്യേകം എന്ന് പറയുന്നു 6 1 79 അത് തൊട്ടടുത്ത സൂത്രം. ഏച്ചോയില് അയ്യ് അവ് ആയ് ആവ് നാലെണ്ണമാണ് വിധിച്ചത്. അതിന് അവ് ആവ് അയ്യ് ആയ് അതിനെ വേറെ വേറെ എടുത്തു കഴിഞ്ഞാൽ അയ്യ് ആയ് ഇതില് അവസാനം വരുന്ന യകാരമാണ്, അതുകൊണ്ട് തന്നെ യാന്തോ എന്ന് പറയാം. അമ്പ് ആവ് രണ്ടെണ്ണം അവസാനം വരുന്ന വകാരമാണ്, അതുകൊണ്ട് തന്നെ വാന്തോ എന്ന് പറയാം. അപ്പോൾ പൂർവ്വസൂത്രത്തിൽ പറഞ്ഞ അമ്പ് ആവ് അതിനാണ് ഇവിടെ വാന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. വാന്ത എന്ന് വെച്ചാൽ വകാരം, വകാര അന്ത്യ എസ് എസ് വാന്ത പകാരം അന്ത്യത്തിലുള്ള ഏതോ അത് വാന്തം. ഇപ്പൊ തൊട്ടു മുമ്പിൽ ഏച്ചു വായ വായ എന്ന് പറഞ്ഞുകൊണ്ട് വാന്തം എന്ന് പറയുന്നതുകൊണ്ട് അവും അവും കൊടുക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത് വാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പ് ആവ് ആണ്, എന്തുകൊണ്ട് അതിന്റെ അവസാനം പകാരമാണ്. അപ്പോൾ രണ്ടെണ്ണത്തിന് എടുക്കണം. ഈ പ്രത്യേ അടുത്ത് പറയുന്നു ഈ പ്രത്യയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യകാരം ആദിയിലുള്ള പ്രത്യയം എന്നാണ്. യകാരം ആദിയിലുള്ള പ്രത്യയം എങ്ങനെ കിട്ടും? ഈ എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നതിൻ്റെ സപ്തമിയാണ്. ഭവത് സപ്തമി, ഭവതി അച് സപ്തമി, അചി ഹലന്തത്തിൻ്റെ സപ്തമിയിൽ അങ്ങനെ ഒരു ഈ ഇവിടെ ചേർത്താവും. അപ്പൊ ഈ എന്നിരിക്കും സ്വരം ഇല്ലാതെ കേവല വ്യഞ്ജനം, അതിന്റെ സപ്തമിയിൽ ഈ എന്ന് വരും. ഈ പ്രത്യയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യകാരം ആദിയിലുള്ള പ്രത്യയം, പിന്നെ തസ്മിന് ദൃഷ്ടപൂർവ്വ സ്യാദെല്ലാം വരുമ്പോഴത്തേക്ക് ആ പ്രത്യയം പരമിരിക്കുക എന്ന് കിട്ടും. അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ യകാരം ആദിയിലുള്ള എന്നിങ്ങനെ കിട്ടും, അവിടെ പറയുന്നില്ലല്ലോ സൂത്രത്തിൽ ഈ എന്നേ പറയുന്നുള്ളൂ. അതിന് ഒരു പരിഭാഷയുണ്ട്, യസ്മിൻ വിധി തദാദൗ അൽഗ്രഹണേ. അതായത് യസ്മിൻ വിധി തദാദൗ അൽഗ്രഹണേ, അൽഗ്രഹണേ യസ്മിൻ വിധി എന്നാണ്. അല്ലിനെ അല്ലെന്ന് പറഞ്ഞാൽ വർണ്ണപര്യായം, വർണ്ണവും നടത്തും. ഒരു വർണ്ണത്തെ ഗ്രഹിച്ചുകൊണ്ട് യസ്മിൻ വിധി വന്നു കഴിഞ്ഞാൽ അത് തദാദിയിലെന്ന് ബോധിക്കണം. എന്ന് പറഞ്ഞാൽ യസ്മിൻ വിധി എന്ന് പറയുന്നത് എന്താണ്? തസ്മിൻ ഇതി നിർദ്ദിഷ്ട പൂർവസ്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, തസ്മിൻ എന്ന് പറഞ്ഞാൽ സപ്തമി എന്നർത്ഥം. എന്തുകൊണ്ടത് തശബ്ദത്തിൻ്റെ സപ്തമിയായ തസ്മിനെ അനുകരിച്ചാണ്. അതുപോലെ യസ്മിൻ എന്ന് പറഞ്ഞാലും അത് തന്നെ സപ്തമി എന്നർത്ഥം. യത് ശബ്ദത്തിൻ്റെ സപ്തമ്യന്തത്തെ അനുകരിക്കുന്നതുമാണ് യസ്മിൻ. അപ്പോൾ ഈ പരിഭാഷയിൽ യസ്മിൻ വ്യതി തദ്ദാദൗ അൽഗ്രഹണേ എന്നാണ് പരിഭാഷ. അപ്പം യസ്മിൻ എന്ന് പറഞ്ഞാൽ സപ്തമി. അപ്പം യസ്മിൻ വിധി എന്ന് പറയുമ്പോൾ എന്താവും? സപ്തമിയിലുള്ള ഒരു വിധി എന്ന് കേട്ടു. യസ്മിൻ്റെ അർത്ഥം തന്നെ സപ്തമി ആയതുകൊണ്ട്. യസ്മിൻ അനുകരണ ശബ്ദമാണ്, അനുകരണ ശബ്ദമായതുകൊണ്ട് അതിൻ്റെ അർത്ഥം സപ്തമി എന്നാണ്. യസ്മിൻ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്തമി വിധി എന്നുവെച്ചാൽ സപ്തമ്യന്തമായ പദത്തെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള വിധി. നേരത്തെ തസ്മിൻ ദൃഷ്ടി പൂർവസ്യ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സപ്തമ്യന്തം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അതും ആ വിധി എങ്ങനെയായിരിക്കണം? അല്ലിനെ ഗ്രഹിച്ചുകൊണ്ടുള്ള വിധി. അല്ലെന്ന് പറയുമ്പോൾ ഒരു വർണ്ണം. ഇവിടെ ഉദാഹരണത്തിൽ സൂത്രത്തിൽ ഇങ്ങനെ ഈ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ എന്ന് പറയുന്നത് സപ്തമ്യന്തമാണ്. പിന്നെ ഇത് അൽഗ്രഹണ വിധിയാണ്, ഒരു അല്ലിനെ പറഞ്ഞുകൊണ്ടുള്ള വിധിയാണ്. അല്ലെന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് യകാരം. ഈ അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സപ്തമ്യന്തമാണ്, അല്ലുമാണ്. അങ്ങനെയുള്ള ഒരു വിധി വന്നു കഴിഞ്ഞാൽ തദാദി എന്നർത്ഥം ഗ്രഹിക്കണം. ഏതൊരു വർണ്ണത്തെയാണോ നിർദ്ദേശിച്ചത് ആ വർണ്ണം ആദിയിലുള്ളത് എന്നർത്ഥത്തെടുത്തോളൂ. അപ്പം യകാരം ആദിയിലുള്ളതെന്ന് കിട്ടുന്ന അങ്ങനെയാണ്. അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പരിഭാഷയും അതിൻ്റെ അർത്ഥമൊക്കെ അറിഞ്ഞിരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. എങ്ങനെ അർത്ഥം വരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യക്തമാകും. അപ്പം ഈ എന്ന് പറഞ്ഞാൽ സൂത്രത്തിൽ അതിൻ്റെ അർത്ഥം യകാരം ആദിയിലുള്ളത്. പ്രത്യേകം എന്ന് പറയുന്നത് സപ്തമി എന്താണ്, അതിനതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ യകാരം ആദിയിലുള്ള പ്രത്യയം തസ്മിനെ നിർദ്ദിഷ്ട വരും. അപ്പൊ കിട്ടും പരത്തിലിരിക്കേ. അതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. എന്താണ് യകാര ആദു പ്രത്യേ പരേ? യകാരം ആദിയിലുള്ള പ്രത്യേകം പ്രത്യേകം പരമിരിക്കേ. അർത്ഥം എങ്ങനെ വന്നു എന്ന് ഒന്ന് ചെറുതായി വിശദീകരിച്ചു തന്നേ ഉള്ളൂ. യസ്മിൻ വിധി തദാദവും അൽഗ്രഹണ എന്നുള്ള പരിഭാഷ പ്രകാരം ഇവിടെ ഈ എന്ന് യകാരത്തിന്റെ സപ്തമി നിർദ്ദേശിച്ചു. അങ്ങനെ സപ്തമി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു വർണ്ണത്തെ സപ്തമി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ വർണ്ണം ആദിയിൽ എന്നുള്ള അർത്ഥത്തെ എടുത്തുകൊണ്ട് പ്രത്യയുടെ വിശേഷണമാവും അത്. അപ്പോൾ യകാരം ആദിയിലുള്ള പ്രത്യയം പരമിരിക്കെ എന്നർത്ഥം കിട്ടുന്നതാണ് യകാരാദു പ്രത്യയ പരേ. ഓ ദൗതോഹോ, ഓ ദൗതോഹോ എന്നങ്ങനെ കിട്ടും. കാരണം ഏച്ചോ അയവായവ എന്ന സൂത്രത്തിൽ ഓകാരത്തിനും ഔകാരത്തിനുമാണ് അവും അവും വിധിച്ചത്. ഇവിടെ വാന്തത്തെ വിധിച്ചിരിക്കുന്നു. വാന്തം എന്ന് പറഞ്ഞാൽ അവും ആവും. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം വാന്തം വരുന്നത് ഓകാരത്തിനും ഔകാരത്തിനുമാണ്. അതിനോട് എഴുതിയിരിക്കുന്നു ഓ തൗതോഹോ, ഓകാരത്തിനും ഔകാരത്തിനും. ഓ ഔ എന്നുള്ളതാണ് അത്. ഓ ഔ എന്ന് അടുത്തടുത്ത് പറഞ്ഞാൽ സന്ധി വരും. സന്ധി വന്ന രൂപം തിരിച്ചറിയാൻ പ്രയാസം വരും. അതുകൊണ്ട് ഇടയ്ക്ക് തപരം വെച്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഓകാരത്തിനും ഔകാരത്തിനും. അവ് ആവ് യഥാസംഖ്യം അനുദേശക സമാന ക്രമപ്രകാരം വരും. ഓകാരത്തിന് അവ് വരും, ഔകാരത്തിന് അവ് വരും. ഏതോ സ്ഥ രണ്ടെണ്ണമുള്ളതുകൊണ്ട് ദിവേനത്തിൽ പറഞ്ഞു അവ് ആവ് ഏതോ ഇത് രണ്ടും സ്ഥ സംഭവിക്കുന്നു. അസ്ഥിസ്ഥ സന്ധി. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥം ഇതാണ് യകാരം ആദിയിലുള്ള പ്രത്യയം പരമിരിക്കെ അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന ഓകാര ഔകാരങ്ങൾക്ക് ക്രമപ്രകാരം അവും ആവും വരുന്നു. അത് തസ്മിൻ നിർദ്ദിഷ്ട പൂർവസിയുടെ വരുമ്പോൾ ഈ അർത്ഥം പൂർണ്ണമാകും. അപ്പോൾ ഇവിടെ എന്താണ് ഒരു പ്രക്രിയ മധ്യത്തിലാണ്, പ്രക്രിയ ചെയ്തു വരികയാണ്. ഗോശബ്ദത്തിൽ നിന്ന് ഗോ പൈസോറിയത്ത് എന്നുള്ള സൂത്രപ്രകാരം യത്ത് പ്രത്യയം പരത്തിൽ വന്നു. ഗൂർവികാരം എന്നുള്ള അർത്ഥത്തിൽ തദ്ധിത പ്രത്യമാണ്. അതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്, ലോകസിദ്ധാന്തപതി തന്നെ വരുന്നതാണ്. അപ്പോൾ ഗോ യാ വരെ എത്തും, എം വരത്തില്ല യാ. ഗോ യാന്നിരിക്കുമ്പോൾ ഇവിടെ എന്താണ് യാ എന്താണെന്ന് നോക്കുക. യത്ത് പ്രത്യയത്തെ വിധിച്ചാണ്. അതുകൊണ്ടിത് യകാരം ആദിയിലുള്ള പ്രത്യയം പരമിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഗവ്യത്തിലെ ഗോ യാന്നിരിക്കുമ്പോൾ യകാരം എന്ന് പറയുന്നത് യകാരം ആദ്യത്തിലുള്ള പ്രത്യയമാണ്. എത്ത് പ്രത്യയമാണ് വിധിച്ചത്. അപ്പോൾ ആ പ്രത്യയത്തിൽ ആദ്യം ഇരിക്കുന്ന യകാരമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ യകാരം ആദ്യമുള്ള പ്രത്യയത്തിൻ്റെ പൂർവ്വത്തിലുള്ള ഓകാരത്തിന് അവ് വരുന്നു. അപ്പോൾ ഗവ്യ ഗവ്യ എന്ന് വരുന്നു. പിന്നെ ബാക്കി സൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ചിട്ട് ഗവ്യം എന്നാകുന്നു. പശു നേടുന്ന പാലും പോരും തൈരും വെണ്ണയും നെയ്യും എല്ലാം ഗവ്യമാണ്. ഗോ യ ഗവ്യം. അപ്പം ഇവിടെ വന്നത് വാന്തമാണ് എന്ന് പറഞ്ഞാൽ വകാരം അന്ത്യത്തിലുള്ള ആദേശം വാന്തം അതിലാക്കുന്നു. ഇനി നൗ യാന്തിരിക്കുന്നു. നൗ യ നൗ യമ്മെന്നല്ല ഇരിക്കുന്നത്, ഭ്രമിച്ചു പോരുത്. ചില പുസ്തകങ്ങളൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് അബദ്ധമാണ്. നൗ യാന്തിരിക്കും. നൗ യാന്തിരിക്കുമ്പോൾ എന്താണ്? നാവാ താര്യം. ഇനി നമ്മളിവിടെ തന്നെ പഠിക്കുന്ന ഒരു സൂത്രമുണ്ട്, നൗ അയോ ധർമ്മ എന്ന് തുടങ്ങുന്ന ഒരു സൂത്രമുണ്ട്. നാവ്യം എന്നുവെച്ചാൽ വള്ളം കൊണ്ട് തരണം ചെയ്യാവുന്ന ജലം ഉള്ള നദി, അതാണ് നാവ്യം എന്ന് പറയുന്നത്. ചില നദിയിൽ വെള്ളപ്പൊക്കോ എല്ലാം വരുമ്പം അവിടെ വള്ളം കൊണ്ട് തരണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല, വള്ളം കൊണ്ട് തരണം ചെയ്യാം, അങ്ങനെയുള്ള വെള്ളം, അതിന് നാവ്യം എന്ന് പറയും. നാവാ താര്യം നാവ്യം സൂത്രം നമ്മൾ പഠിക്കും. അവിടെ എന്താണ് സൂത്രം പ്രവർത്തിച്ച്? നൗ യാന്നിരിക്കുന്നു. നൗ യ ഇതും പ്രക്രിയ മധ്യത്തിലാണ്. ഇനി ചെയ്യാനുള്ള ഇതിനു മുമ്പും പലതും ചെയ്തു. നൗ യാന്നിരിക്കുമ്പോൾ എന്താണ് ഇവിടെ പരത്തിലിരിക്കുന്നത്? യായാണ്. യകാരം ആദിയിലുള്ള പ്രത്യയമാണ്. പ്രത്യയശബ്ദം യകാരം ആദിയിലുള്ള പ്രത്യയം പരമിരിക്കെ പൂർവത്തിലിരിക്കുന്നത് ഔ ആണ്. അതിന് വാന്തം വരുമെന്ന് പറഞ്ഞാൽ ഔകാരത്തിന് ആവ് വരും. അവ പോയി അവിടെ ആവ് വന്ന് ന് ആവ് നാവ് യാ നാവ്യാന്ന് വരും. പിന്നെ പ്രാതിസഞ്ജ സ്വദുത്പത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും. എന്നിട്ട് നാവ്യം എന്ന് പറയുന്നു. നാവാതാര്യം നാവ്യം. ഇവിടെ രണ്ട് സ്ഥലത്തും യകാരം ആദിയിലുള്ള പ്രത്യയം വരത്തിലിരുന്നു. അപ്പോൾ അത് യകാരം ആദിയിലുള്ള പ്രത്യയം എന്നങ്ങനെ നമ്മൾ മനസ്സിലാക്കും. അതാ സൂത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേക സംജ്ഞവർണം അതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇരിക്കുമ്പോൾ ഓകാരമാണ് പൂർവ്വത്തിൽ ഇരിക്കുന്നതെങ്കിൽ അവും ഔകാരം പൂർവ്വത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ആവും വരുന്നു. ഗവ്യം നവ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഗോ യാ നൗ യാന്നിരിക്കുന്നിടത്ത് ഏച്ചോ അയവായവയ്ക്ക് വരാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വാന്തോ ഈ പ്രത്യയം എന്ന് പറഞ്ഞൊരു പ്രത്യേക സൂത്രത്തെ വിധിച്ചത്. ഏച്ചോ അയവായവ എന്തുകൊണ്ട് വരുന്നില്ല? ചില്ല. ഇവിടെ തന്നെ ഒരു വാർത്തികവും വരുന്നുണ്ട്. അധ്വപരിമാണേച്ച. അധ്വപരിമാണം എന്ന് വെച്ചാൽ ദൂരം, വഴിയുടെ അളവെന്ന് മലയാളത്തിൽ പറയാം. വഴിയുടെ അളവിനാണ് നമ്മൾ പറയുന്നത് മൈല് കിലോമീറ്റർ നാഴിക എന്നൊക്കെ പറയും. സാധാരണ പറഞ്ഞാൽ ദൂരം. അതിനെ കാണിക്കുന്നതിന് എന്ത് വരും? ഗോശബ്ദത്തിലെ ഓകാരത്തിന് വാന്തമാദേശമായിട്ട് വരും. ഇവിടെ ഗോ യൂതി എന്നിരിക്കുന്നു. ഗോ യൂതി ഇവിടെ വാന്തോ ഈ പ്രത്യേക പ്രകാരം ഓകാരത്തിന് അമ്പ് വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് കേട്ടില്ല? യൂതി എന്ന് പറയുന്നത് പിന്നെ യകാരം, ഇവിടെ ഇരിക്കുന്ന യകാരം ഒരു പ്രത്യയത്തിൻ്റെ ആദിയിലുള്ള യകാരമല്ല എന്ന് പറയും. യുവതിയിൽ പ്രത്യയമുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. യുവതി എന്ന് പറയുന്ന പരത്തിലിരിക്കുന്ന ശബ്ദത്തിലെ ആദ്യമിരിക്കുന്ന യകാരം ഒരു പ്രത്യയത്തിന്റെ ആദിയിലുള്ള യകാരമല്ല. അതാണ്, അത് നമ്മളെങ്ങനെ തിരിച്ചറിയും? ഒരു വഴിയില്ല, പഠിച്ചാലേ പറ്റും, കണ്ടു തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഗവ്യം നാവ്യം എന്നെല്ലാം ഉള്ള സ്ഥലത്ത് യകാരം പ്രത്യയത്തിന്റെ ആദിയുള്ള യകാരമാണ്. പക്ഷെ യൂതിയിലുണ്ട് യകാരം, അത് പ്രത്യയത്തിന്റെ ആദിയുള്ള യകാരമാണ്. ഇവിടെ ഈ അധ്വപരമാണേ ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിലൂടെ വേറൊരു വാർത്തികമുണ്ട്. ആ വാർത്തികത്തിനെ തുടർന്ന് വരുന്നതുകൊണ്ടാണ് ഇവിടെ ച എന്ന് ചേർത്തിരിക്കുന്നത്. ആ വാർത്തികം കൂടെ മനസ്സിലായാലേ ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ആ വാർത്തികം ഇവിടെ കൊടുത്തിട്ടില്ല. കാരണം അത് ആ വാർത്തികം എന്ന് പറയുന്നത് വേദത്തിലേക്ക് പറഞ്ഞ വാർത്തികമാണ്. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. വേദത്തിലെ ഒരു ശബ്ദത്തെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു വാർത്തികമാണ്. എന്താണ് ഗോർ യൂതവ് ഛന്ദസി ഉപസംഖ്യാനം വാർത്തികം. ആ വാർത്തികം മനസ്സിലായാലേ ശരിക്കും ഇതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അത് വരുമാണേ ചാന്ന് എന്ത് പറഞ്ഞു, അവിടെ ചാന്ന് എന്തിനു പറഞ്ഞു? അത് വരുമാണേ ചാ ഗവ്യൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതും ഗവ്യൂതിയുമായിട്ട് എന്താ ബന്ധം? ഈ വാർത്തികത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മുമ്പുള്ള വാർത്തകൾ മനസ്സിലാക്കണം. അത് ഇവിടെ കൊടുക്കേണ്ടതാണ് വൈദിക പ്രക്രിയ അല്ലെങ്കിലും. പക്ഷേ ലോകസിദ്ധാന്തമതിയിൽ വൈദിക പ്രക്രിയയില്ല, അതുകൊണ്ട് കൊടുത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ അത് വേണം. വാർത്തകം എന്താ പറയുന്നത്? ഗോർ യൂതൗ ഛന്ദസി ഉപസംഖ്യാനം, അതായത് വാന്തോയി പ്രത്യയെന്ന് സൂത്രമുണ്ടാക്കി. അതെന്താ പറഞ്ഞത്? യകാരം ആദിയിലുള്ള പ്രത്യയം പരമിരിക്കുമ്പോൾ ഓകാരത്തിന് അബ്ബാദേശം വരുമെന്ന് പറഞ്ഞു. ഓകാരത്തിനാണെങ്കിൽ ആവും. അങ്ങനെ വരുമ്പോൾ വേദത്തിലൊരു ശബ്ദമുണ്ട്, ഗവ്യൂതി ആണ് ശബ്ദം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ശബ്ദമല്ല ഗവ്യൂതി. ശബ്ദം ഒരുപോലെ തന്നെ അർത്ഥവ്യത്യാസമുണ്ട്. ഗവ്യൂതി എന്ന് പറഞ്ഞാൽ എന്താണ്? യസ്മിൻ ദേശേ ഗാവഹ യൂയന്ത് മിശ്രിയന്ത്, ഏതൊരു പ്രദേശത്താണോ ഗോക്കൾ മേഞ്ഞു നടക്കുന്നത് ആ സ്ഥലത്തേന്ന് ഗവ്യൂതി എന്ന് പറയുന്നു. വേദത്തിൽ ഗോപ്രചരഭൂമി, ഗോക്കൾ പശുക്കളെ മേയാൻ വിടുന്ന സ്ഥലമാണ് ഗവ്യൂതി. അങ്ങനെ ഒരു ശബ്ദം വേദത്തിലുണ്ട്. ആ ശബ്ദം ശ്രദ്ധിക്കണമെങ്കിൽ എന്താണ്? വാന്തോയി പ്രത്യയം നടക്കത്തുള്ളൂ. കാരണം ഗോ യൂതി എന്നായിരിക്കുന്നു. അവിടെ ഗോ ശബ്ദം എന്ന് പറയുന്നത് ശരിയാണ്, അവിടെ ഓകാരാന്ന് തോന്നുന്നു. പക്ഷെ പരത്തിലിരിക്കുന്ന യൂതി എന്ന് പറയുന്നത് യകാരം ആദിയിലുള്ള പ്രത്യയമെല്ലാം മറിച്ചത് ധാതുവിന്റെ യകാരമാണ്. യു എന്ന് പറയുന്ന ധാതുവിന്റെ യകാരമാണ്. യു ആണ് ധാതു, അതിന് പിന്നെ ഊന്ന് ദീർഘം വന്നാണ്. അപ്പോ യൂതി എന്നിരിക്കുന്നത് യകാരം ആദിയിലുള്ള പ്രത്യയമെല്ലാം മറിച്ച് യകാരം ആദിയിലുള്ള ധാതുവിന്റെ രൂപമാണ് അത്. യൂതി ഗോ യൂതി, അതിനെയാണ് വേദത്തിൽ പറഞ്ഞ എന്താണ് ഗോർ യൂതു. ഗോ ശബ്ദത്തിന്റെ പരത്തിൽ യൂതി ശബ്ദം ഇരിക്കുമ്പോഴും ഛന്ദസി വേദത്തിൽ ഉപസംഖ്യാനം എന്ന് പറഞ്ഞാൽ അധിക വചനം കർത്തവ്യം, ഇത്ര കൂടി പറയണം. അതായത് വാർത്തികാരൻ സൂത്രകാരനോട് പറയാണ്, താങ്കൾ പറഞ്ഞു യകാരം ആദിയിലുള്ള പ്രത്യയം പരമിരുന്നാൽ പൂർവ്വത്തിൽ അവ വരുമെന്ന് പറഞ്ഞു. അതുപോരാ, യൂതി ശബ്ദം വരവിരിക്കുമ്പോഴും പൂർവത്തിൽ അവവർണം യൂതി ശബ്ദം യകാരം ആദിയുള്ള പ്രത്യയമല്ല, താങ്കളുടെ സൂത്രം അപര്യാപ്തമാണ്, എന്തിന് ഗവ്യൂതി എന്ന് പറയുന്ന ശബ്ദത്തെ ശ്രദ്ധിക്കാം. ഇപ്പോ വാർത്തികാരൻ സൂത്രകാരനെ ഒന്ന് ഉപദേശിക്കുകയാണ്, താങ്കളുടെ സൂത്രരചനയിൽ പോരായ്മയുണ്ട്, ഗവ്യൂതി എന്ന് പറയുന്നത് താങ്കളുടെ സൂത്രരചന കൊണ്ട് സാധിക്കത്തില്ല, അത് യകാരമാദിയിലുള്ള പ്രത്യയമല്ല, അവിടെ യകാരമാദിയിലുള്ള ധാതുവാണ്, അതുകൊണ്ട് ഗോ യൂതോ ഗോ ശബ്ദത്തിന്റെ പരത്തിൽ യൂതി ശബ്ദമിരിക്കുമ്പോൾ അവിടെ വാന്തത്തെ വിധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗവ്യൂതി എന്നുള്ള ശബ്ദം കിട്ടി, വേദത്തിൽ ഉപയോഗിക്കും പശുക്കൾ മേയുന്ന സ്ഥലമൊന്നായി. പക്ഷെ ഗവ്യൂതി എന്ന് പറയുന്ന ശബ്ദം ലോകത്തിലും പ്രയോഗിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ സാധാരണ ഭാഷയിൽ, വേദത്തിൽ മാത്രമല്ല ലോകത്തിലും. അവിടെ വരുമ്പോൾ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. യാവതി ഗോശബ്ദ ശ്രൂയത്തെ, ഒരാരോഗ്യമുള്ള പശു നിവർന്നു നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏതുവരെ കേൾക്കും, അതാണ് ഗവ്യൂതി. അത്രയും ദൂരം നല്ലവണ്ണമൊന്ന് വിളിക്കണം, ഇന്നത്തെ ജേഴ്സി ഒന്നുമല്ല പഴയ പശു. അപ്പൊ ഏതുവരെ കേൾക്കുമോ അതാണ് ഗവ്യൂതി എന്ന് പറയുന്ന ദൂരം. പഴയകാലത്ത് അങ്ങനെയാണല്ലോ ദൂരമെല്ലാം കണക്കാക്കിയിരുന്നു. ഒരു വിളിപ്പാടെന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചാൽ കേൾക്കുന്ന ദൂരം. അപ്പോ അതിനാണ് പ്രോശം എന്ന് പറയുന്നത്. ആക്രോശിക്കുമ്പോൾ ഏതുവരെ കിട്ടും, ഒരു മനുഷ്യൻ നിന്ന് ആക്രോശിക്കണം, ഏതുവരെ കിട്ടുമോ അത് ക്രോശം, ക്രോശയുഗം. രണ്ട് മനുഷ്യൻ നിന്ന് വിളിക്കുന്ന ദൂരം ഒരു പശു വിളിച്ചാൽ കേൾക്കും. പശുവിന്റെ ശബ്ദത്തിന് കുറച്ചുകൂടെ ശക്തിയുണ്ടല്ലോ. ഇപ്പൊ രണ്ട് ക്രോശമാണ് ഒരു ഗവ്യൂതി എന്ന് പറയുന്നത്, രണ്ട് വിളിപ്പാട് അകലെ. ആ ദൂരത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗവ്യൂതി ശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പൊ വേദത്തിലെ അർത്ഥമല്ല, പക്ഷെ അതുമായിട്ട് ബന്ധമുണ്ട്. അവിടെ ഗോക്കൾ മേഞ്ഞു നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു, ഇവിടെ പശു വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു, അർത്ഥത്തിൽ സാമ്യമുണ്ട്. അപ്പോ ഗോർ യോദോ ഛന്ദസിപുസംഖ്യാനം എന്ന് പറഞ്ഞ ഒരു വാർത്തയും ഉണ്ടാക്കിയിട്ട് തൊട്ടടുത്ത് അടുത്ത വാർത്തകാരൻ എഴുതിയ വാർത്തയാണിത്. അധ്വ പരിമാണേച്ച എന്ന് പറഞ്ഞാൽ അധ്വ പരിമാണേച്ച ഉപസംഖ്യാനം. എന്നുവെച്ചാൽ അധ്വ പരിമാണേച്ച വഴിയുടെ അളവിനെ ദൂരത്തെ കാണിക്കുന്നിടത്തും ഗോശബ്ദത്തിന്റെ പരത്തിൽ യൂതി ശബ്ദമിരിക്കുമ്പോൾ വാന്താദേശത്തെ വിധിക്കണം, ഇല്ലെങ്കിൽ ലോകത്തിലെ ഈ ശബ്ദം ശ്രദ്ധിക്കാതെ പോകും. പാണിനിയുടെ നിയമമനുസരിച്ച്, പാണിനിയുടെ നിയമമനുസരിച്ച് ശ്രദ്ധിക്കണമെങ്കിൽ അത് അച്ചുപരത്തിൽ വേണം, ഇവിടെ അച്ചുപരത്തിലില്ല. അല്ലെങ്കിൽ ഏകാരമാദിയിലുള്ള ഇത് വേണം, ഇവിടെ ഏകാരമാദിയിലുള്ള പ്രത്യയവുമില്ല, രണ്ടുമില്ല. ഇവിടെ ഇരിക്കുന്ന ഏകാരമാദിയിലുള്ള ധാതുവാണ്. അപ്പൊ ഈ ധാതുവും പ്രത്യയമൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു വരുമ്പോൾ വ്യക്തമാവും. അതാണ് ഇവിടെ അർത്ഥപരിമാണേ ച എന്ന് പറയുന്നത്. ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോർ യൂതോ എന്നുള്ള കൂടെ ചേർക്കണം. അർത്ഥപരിമാണേച്ച ഗോർ യൂതോ, ഗോ ശബ്ദത്തിന്റെ പരത്തിൽ യൂതി ശബ്ദം പരമിരിക്കുമ്പോൾ വാന്താദേശ ഉപസംഖ്യാനം, വാന്താദേശത്തെ വിധിക്കണം. അപ്പൊ അത് അധ്വപരിമാണേച്ച എന്ന് പറയുന്നിടത്ത് ഗോശബ്ദത്തിന്റെ പരത്തിൽ യൂതി ശബ്ദമിരിക്കുമ്പോൾ വാന്താദേശം വിധിക്കണമെന്നുള്ളവിടെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ വാർത്തകത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകില്ല. എന്താണ് അധ്വപരിമാണേച്ച എന്ന് പറഞ്ഞാൽ? ഇവിടെ പറയുന്നില്ലല്ലോ ഗോശബ്ദത്തിന്റെ പരത്തിൽ യൂതി ശബ്ദമിരിക്കുമ്പോഴാണ് എന്ന് പറയുന്നില്ല. പിന്നെ അധ്വപരിമാണേ എന്ന് പറഞ്ഞതാണ് ഈ അർത്ഥത്തിൽ എന്താണ്, ഈ അർത്ഥത്തിൽ എന്ത് സംഭവിക്കും? അപ്പോ പഴയ വാർത്തകം നോക്കണം. ഗോർ യൂതു ഛന്ദസി ഉപസംഖ്യാനം. ഛന്ദസി എന്ന് പറയുന്നതിന്റെ നേരെ വിരുദ്ധമാണ് ഭാഷായാം. അപ്പോൾ ഗോർ യുഗത ഭാഷായാം അധ്വപരിമാണേ ഉപസംഖ്യാനം. എന്താ ഉപസംഖ്യാനം? ബാന്ധവ ഈ പ്രത്യേകം എന്ന് പറയുന്ന സൂത്രത്തിലാണ് അപ്പോൾ കിട്ടും ബാന്ധ. അതിലെന്താണ് അവാദേശം? അപ്പം ഈ രണ്ട് വാർത്തകങ്ങളും ചേർത്ത് വെച്ച് കഴിഞ്ഞാലേ അധ്വപരിമാണേ എന്ന് പറയുന്ന വാർത്തകത്തിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അധ്വപരിമാണേ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അർത്ഥത്തെ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന അർത്ഥത്തിൽ ഇന്ന ശബ്ദം സിദ്ധിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. വാർത്തകത്തിൽ എന്ത് പൂർവം എന്ത് പരമെന്ന് പറയുന്നില്ല, സൂത്രത്തിലും പറയുന്നില്ല. അപ്പോൾ ഗോപൂർവത്തിലിരിക്കുമ്പോൾ യകാരാദി ആയിട്ടുള്ള യൂതി ശബ്ദം പരമിരിക്കുന്നു എന്നുള്ള കാര്യം സൂത്രത്തിൽ നിന്നും കിട്ടുന്നില്ല, ഈ വാർത്തകത്തിൽ നിന്നും കിട്ടുന്നില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത വാർത്തകം കൂടി പഠിച്ചാലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ വാർത്തകം ഇവിടെ കൊടുക്കേണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കൊടുത്തില്ല? ഇവിടെ വൈദിക പ്രക്രിയ ഇല്ലാത്തതുകൊണ്ട്. ഇല്ലെങ്കിലും കൊടുക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ പറയുന്നില്ലല്ലോ ഗോശബ്ദത്തിൻ്റെ പരത്തിൽ യൂതി ശബ്ദം ഇരിക്കുമ്പോൾ വാന്തം വരുമെന്ന് ഇവിടെ പറയുന്നില്ല. മുമ്പ് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെ അർത്ഥം കിട്ടും? ഇപ്പം ഈ രണ്ട് വാർത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗോർ യൂതൗ ഛന്ദസി ഉപസംഖ്യാനം അധ്വപരിമാണേച്ച. ആ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഗോശബ്ദത്തിൻ്റെ പരത്തിൽ യൂതി ശബ്ദം ഇരിക്കുമ്പോൾ ഓകാരത്തിന് അപാദേശം വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അധികമായിട്ട് പഠിച്ചാണ്. ബാക്കി അടുത്ത സൂത്രമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അത് ഏങ്ങിച്ച ഗുണസപ്ഞസ്യ അത്തിനും ഏങ്ങിനും ഗുണസപ്ഞയുണ്ട്. വാന്തോ എന്ന് പറയുന്നത് ആ വാന്തോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അബും മാവും മാത്രം കൊടുക്കുന്നു? ഏച്ചോ അയവായവ എന്ന് പറയുന്ന അതിന്റെ തൊട്ടടുത്ത് പറഞ്ഞതുകൊണ്ട്. തൊട്ട് മേളോട്ട് നോക്കുമ്പോൾ എന്താണ്? അവിടെ യാന്തമുണ്ട്, വാന്തമുണ്ട്. അത് ഇന്ന് യാന്തത്തെ വിടുക, വാന്തത്തെ എടുക്കുക. അത് ആ സന്ദർഭം കൊണ്ട് മനസ്സിലാക്കണം. വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി. വ്യാകരണത്തിൽ സർവത്രയുള്ള നിയമമാണ്. വ്യാഖ്യാനം കൊണ്ട് വിശേഷജ്ഞാനം ഗ്രഹിച്ചു കൊള്ളണം. കാരണം സൂത്രം എന്ന് പറയുന്നത് സംക്ഷിപ്തമാണ്. അത്തേ അത്തിൻ്റെ തകാരം തപരകരണമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം. അത്തിലെ തകാരം ദകാരമായി മാറിയത് ഏത് സൂത്രം കൊണ്ടാണ്? ജലാഞ്ചസോ ഉണ്ടേ, അങ്ങനെ ദായായി മാറി. ജലാഞ്ചസോ അന്തേ എന്ന് പറയുന്നതിന്റെ വൃത്തി എന്താണ്? അതെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാര്യം വന്നു, പക്ഷേ വൃത്തി പറഞ്ഞത് തന്നെയാണ്. പക്ഷേ വൃത്തി അങ്ങനെയല്ല എഴുതിയിരിക്കുന്നു. എങ്ങനെ എഴുതിയിരിക്കുന്നു? പദാന്തേ പദാന്തസ്യാന്നല്ല, പദാന്തേ ജലാം. ഇത് ശുദ്ധാന്ന് തോന്നി പഠിക്കുമ്പോൾ വൃത്തി അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. സൂത്രത്തിൽ നമുക്ക് അർത്ഥം കിട്ടത്തില്ല. വൃത്തി അറിഞ്ഞിരുന്നാലേ പറ്റൂ. അപ്പോൾ സൂത്രം മാത്രം കൊണ്ട് കിട്ടത്തില്ല, ഓർത്തു വയ്ക്കാനും പറ്റത്തില്ല. എളുപ്പ വഴി വൃത്തി അങ്ങ് പഠിച്ചു വയ്ക്കുക, അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രയോഗിക്കുക. ആവർത്തിക്കുമ്പോൾ പിടികിട്ടും. അത്തെന്ന് പറയുന്നതിന് തകാരം പദാന്തത്തിലായതുകൊണ്ട് അതിന് ജലാഞ്ചസ്യം അന്തേ പ്രകാരം ജസ്റ്റം വന്നത്. ഇതെങ്ങനെ പദാന്തമായി? കേട്ടില്ല. എങ്ങനെയായിരുന്നു അത് പദാന്തം? എങ്ങനെയായിരുന്നു? സുപ്തിംഗന്ധം പദം. സുപ്തിംഗന്ധം പദം ഇവിടെ സുപ്പുണ്ടോ അവിടെ? അങ്ങനെ എന്തുകൊണ്ടത് പഞ്ചമി അല്ല? പഞ്ചമിയായിരുന്നെങ്കിൽ പഞ്ചമിയാണെങ്കിൽ ആത്തെന്ന് പറഞ്ഞാണ്. പഞ്ചമി അല്ല, അത്താണ്, സുബന്ധമാണ്. നമ്മളിനി പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ വെറുതെ ചോദിച്ചു തന്നെയാണ്. സമാസമാണ്. അത്ത് ച ഏങ്ങച്ച അതേങ് സമാസം ഒന്ന് സുപ്പ് ലോപിച്ചു പോയി, പിന്നെ ഒരു പദമായി. സമാസ പ്രക്രിയയിൽ പഠിക്കേണ്ട കാര്യം. പദാന്തമായതുകൊണ്ടാണ് തകാരത്തിന് തകാരം വന്നത്. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തില്ല തകാരം എന്തിനവിടെ പ്രയോഗിച്ചു എന്നുള്ളതാണ്. സംജ്ഞാസൂത്രമാണ് ഇവിടെ വിധിക്കുന്ന. സംജ്ഞ എന്ന് പറയുന്ന ഗുണമാണ്. സംജ്ഞ ഏതാണ്? ആ ഏ ഓ മൂന്നെണ്ണം. തപരകരണം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അതാണ് അടുത്ത സൂത്രം പറയുന്നത്. തപരഹ തത്കാലസ്യ, തപരഹ തത്കാലസ്യ. എന്ത് സന്ധ്യ വന്നവിടെ? അങ്ങനെ അത്രേ ഉള്ളൂ. നേരിട്ട് വിസർജനീയ സഹവരൂ ഇല്ല. വിസർജനീയ സഹ അത്രയും വേണം. എന്നാലും ശരിക്കും പഠിക്കാൻ പറ്റും. പിരിച്ചപ്പോ തപരഹ തത്കാലസ്യ. തപരഹ എന്ന് പറയുന്നത് വിഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത്. തഹ പരോ യസ്മാ, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. ഇനി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതൊന്നിൽ നിന്നാണോ തകാരം പരമിരിക്കുന്നത്, ഇവിടെ അത്ത് അകാരത്തിൽ നിന്ന് തകാരം പരമിരിക്കുന്നു. തഹ പരോ യസ്മാ, ഏതെന്നാണോ സച അതും, അതായത് അകാരവും. തത് പരശ്ച, തകാരത്തിന്റെ പരത്തിലിരിക്കുന്നതും എന്ന് പറയുമ്പോൾ ഏങ്ങ, തകാരം മധ്യത്തിൽ ഇരിക്കുന്നു. ഇങ്ങനെ തന്നെ എല്ലായിടത്തും വരണമെന്നില്ല. ഒന്നിന്റെ പരത്തിൽ തകാരം ഇരുന്നാലും മതി, അല്ലെങ്കിൽ ഒന്നിന്റെ പൂർവത്തിൽ തകാരം ഇരുന്നാലും. അങ്ങനെ ഉച്ചാരിയമാണ്, അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ സമകാല സീവസജ്ഞാസ്യാ, പൂർവത്തിലും പരത്തിലും ഇരിക്കുന്ന സ്വരങ്ങളുടെ കാലത്തെ ഗ്രഹിക്കാവൂ. എന്താണോ പൂർവത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഹ്രസ്വമാണെങ്കിൽ അതിനെ, ദീർഘമാണെങ്കിൽ അതിനെ അക്കാലത്തെ ഗ്രഹിക്കാവൂ. അപ്പോൾ ഇവിടെ അത്തെന്ന് പറയുന്നതിൽ പൂർവത്തിൽ ഹ്രസ്വമാണ്, ഹ്രസ്വത്തെ ധരിക്കുക. ഏങ്ങെന്ന് പറയുന്നതിൽ ഏവോ രണ്ട് ദീർഘമാണ്, അതിനെ ഗ്രഹിക്കുക. ആത്മുണ അപർണാദ് അച്ഛരേ പൂർവ്വരയോ രേഖോ ഗുണ ആദേശ അവർണത്തിൽ നിന്നും അച്ഛപരമിരിക്കുമ്പോൾ പൂർവ്വപരങ്ങൾക്ക് ഏകമായ ഗുണം ആദേശമായി വരുന്നത് എന്ത് സൂത്രമാണ്? വിധിസൂത്രം. വിധിസൂത്രമാണ് ഏകഹ പൂർവ്വപരയോഹോ എന്ന് പറയുന്ന അധികാരത്തിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് പൂർവ്വപരയോ രേഖോ ഗുണ ആദേശ. ഗുണത്തെയാണ് ഇവിടെ വിധിക്കുന്നത്. ഗുണമെന്ന് പറയുന്നൊരു സംജ്ഞയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ സംജ്ഞയെ ഗ്രഹിക്കണം. ആണ് നേരത്തെ വന്നത് സംഭ്രവും ശബ്ദസ്യ അശബ്ദ സംജ്ഞ. വ്യാകരണത്തിൽ ശബ്ദത്തെ പറഞ്ഞാൽ ശബ്ദത്തെ ഗ്രഹിക്കാവൂ, അർത്ഥത്തെ എടുക്കരുത്. പക്ഷെ ഒരു സംജ്ഞയെ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥത്തെ എടുക്കും. ഇവിടെ ഒരു ഗുണത്തെയാണ് വിധിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ അതിന്റെ ആ സപ്നികളെ എടുക്കണം. ഗുണത്തെ വിരിച്ചു ഉപ ഇന്ദ്രാന്നിരുന്നു, പൂർവത്തിലിരിക്കുന്നു. അവർണം പരത്തിലിരിക്കുന്നു. അച്ച് ഉപ ഇന്ദ്രാന്നിരിക്കുന്നു. പൂർവപരങ്ങൾക്ക് ഏകഹ പൂർവപരയോ എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് തന്നെ പൂർവപരങ്ങൾക്ക് ഗുണം ആദേശമായി വരുന്നു. അവിടെ സ്ഥാനേ അന്തരവും വരുന്നു. പൂർവത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കും. അഗുഹ വിസർജനീയാനാം കണ്ട പരത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കണം. യശാനാന്താലു ആദേശത്തിൽ ഏത് വരുന്നു? ഏ വരുന്നു. ആ ഈ പോയിട്ട് അവിടെ ഏ വരുന്നു. ഉപേന്ദ്ര ധാരാളം പ്രയോഗത്തിൽ വരുന്ന ഒരു സന്ധിയാണ്. ഗംഗോദകം, ഗംഗാ ഉദകം എന്നിരിക്കുന്നു. ഗംഗാ ഉദകം പുറത്തിലിരിക്കുന്നു. ആ ഇവിടെ ഗംഗ എന്നുള്ള ദീർഘം എന്തിനാ കാണിച്ചത്? ഗംഗ എന്ന് പറയുന്ന ദീർഘത്തെ ഇവിടെ ഉദാഹരണമായിട്ട് എന്തിനു കാണിച്ചു? സവർണത്തെ ഗ്രഹിക്കാം. അണത് സവർണസിജ അപ്രത്യേഹ വിധേയമല്ലെങ്കിൽ സവർണത്തെ ഗ്രഹിക്കാം. ഇവിടെ അവർണത്തിൽ നിന്നെന്ന് പറഞ്ഞു, അച്ചു പരമിരിക്കണമെന്ന് പറഞ്ഞു. അവർണം എന്ന് പറയുന്നതുകൊണ്ട് അതിന്റെ ഭേദത്തെയും ഗ്രഹിക്കാം, ഹ്രസ്വത്തെ പോലെ തന്നെ ദീർഘത്തെയും ഗ്രഹിക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗ ദീർഘത്തെ കാണിച്ചത്. അണത് സവർണസിജാപ്രതി പ്രകാരം അവർണത്തിൽ അകാരത്തിന്റെ സവർണമായ അകാരത്തെയും ഗ്രഹിക്കും. ഉദകം ഇവിടെ എന്ത് വരുന്നു? സ്ഥാനാന്തരതമ വരുന്നു. സ്ഥാനിയുടെ സ്ഥാനം വിസർജനീയാന കണ്ഠ ഉദകം ഉപത്മാനിയാന ഓഷ്ഠോ ഓകാരം ഓ തൗതോഹോ കണ്ഠോഷ്ഠം ഗംഗോതകം വന്നു. അപ്പോൾ ഇവിടെ സ്ഥാനികൾ രണ്ടും പോയി, പകരം ആദേശം വന്നു. ആദേശത്തിന്റെ വിശേഷം ഇനി അടുത്ത് വരുന്നത് ഇസ്സഞ്ഞവിധിക്കുന്ന ഒരു സൂത്രമാണ്. ഉപദേശ ജനനാസിക ഉപദേശ അനുനാസിക അച് ഇസ്സഞ്ജ സ്യാത്. നേരത്തെ ഒരു ഇസ്സഞ്ഞവിധിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചു. ഏതാണ് ഹലന്ത്യം? അത് ഇതും തമ്മിലെ വ്യത്യാസം എന്താണ്? അത് ഹല്ലിന്, അതാണ് പ്രധാന വ്യത്യാസം. അന്ത്യത്തിന് തന്നെ അത് ഹല്ലിന് ഇസ്സഞ്ഞവിധിക്കുന്നത്, ഇത് സ്വരത്തിന്. പറയുന്നു ഉപദേശത്തിൽ അനുനാസിക അച്ച് അനുനാസികമായ അച്ഛന് ഇസ്സഞ്ജയുണ്ട് സ്യാദ്. അപ്പോൾ ഒരു ശബ്ദം കണ്ടു കഴിഞ്ഞാൽ അത് അനുനാസികമെന്ന് എങ്ങനെ അറിയും? പ്രതിജ്ഞ അനുനാസിക്യാഹ. അനുനാസിക്കാന്ന് വായിക്കരുത്, തെറ്റാണ്. പ്രതിജ്ഞ അനുനാസിക്യാടെ ചേർത്ത് എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്നും പറഞ്ഞാണ് പ്രതിജ്ഞ അനുനാസിക്യ, അനുനാസിക്ക എന്നല്ല, പ്രതിജ്ഞ അനുനാസിക്യ. അനുനാസികസ്യ ഭവം അനുനാസിക്യം എന്ന് വരും. ഗുണവചനം ബ്രാഹ്മണാദിഭ്യ കർമ്മനിഷ്യൻ തദ്ധിതത്തെ നമ്മൾ സൂത്രം പഠിക്കും. അങ്ങനെ വരുമ്പോൾ ആദിവൃദ്ധി വരും, അകാരത്തിന് ആകാരം വരും. അനുനാസിക്യാഹ എന്ന് വരും. പാണിനീയ എന്നുവെച്ചാൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അത് പാണിനിയുടെ പരമ്പരയിൽ വ്യാകരണം പഠിക്കുന്നവർക്കൊക്കെ അറിയാം, അവർ മനസ്സിലാക്കിക്കോളും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാണിനിയന്മാർ പറയുകയാണ് ഇത് അനുനാസികമാണെന്ന് പറഞ്ഞാൽ ആണ്, ഇതല്ലെന്ന് പറഞ്ഞാൽ അല്ല. അത് ചോദിക്കാൻ വേറെ ആരുമില്ല. ഇപ്പോൾ ഐ ഉണ് ഓങ് ഐ വൈ ഐ ഔച്ച് ഹയ വരട്ട് ലണ്ണിലെ അകാരം അനുനാസികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പണിനിയന്മാർ. അതുകൊണ്ട് അത് അനുനാസികമാണ് എന്നാണ്. ഇതിനെക്കുറിച്ചും വിശദീകരിച്ചു മുമ്പ് അന്ന്, അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പറയുന്നില്ല. ലണ്ണിൻ്റെ അകാരം അനുനാസികമായതുകൊണ്ട് അതിനോടുകൂടി ഹയവരട്ടിലെ രേഫത്തെ ചേർത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ രേഫ എന്ന് പറയുമ്പോൾ രേഫത്തിന് ശേഷമുള്ള അകാരത്തെ എടുക്കരുത്, ഉച്ചാരണാർത്ഥം പോയി ഇല്ല അവിടെ. രാട്ട് ടകാര ഇത്തായി പോയി, ല് ഉണ്ട്, അതിനുശേഷമുള്ള അകാരം അത് ഇത്തായി, ആ ഇത്തും രേഫയും കൂടെ ചേർക്കുമ്പോൾ അവിടെ പിന്നെ രണ്ടേ ശേഷിക്കത്തുള്ളൂ. രേഫ എന്ന് പറയുന്ന ര് ലായിലല്ലെങ്കിലും രണ്ടക്ഷരം കിട്ടും, ഒരു ല് എന്ന് കിട്ടും, രണ്ട് വ്യഞ്ജനങ്ങൾ. എന്താണ് ലൺ സൂത്രസ്ഥ അവർണേനസ ഉച്ചാരിയുമാണോ രേഫോ? രേഫ എന്ന് പറയുമ്പോൾ അകാരത്തെ എടുക്കരുത്. രേഫ എന്ന് പറയുമ്പോൾ എപ്പോഴും കേവലം ര് അതിനെ എടുക്കാവും, സ്വരം വെട്ടിച്ചേ എടുക്കാവും. ആ സ്വരം ഉച്ചാരണാർത്ഥമാണ് ലൺ സൂത്രസ്ഥ ലൺസൂത്രേ തിഷ്ഠതീതി ലൺസൂത്രസ്ഥ ലൺസൂത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അപർണേന സഹ അകാരം അവനോടുകൂടി ഉച്ചാരിയമാണ് രേഖ ഉച്ചരിക്കപ്പെടുന്ന രേഖം അങ്ങനെ ആതിരന്ത്യേന സഹേത ഇവിടെയും പ്രയോഗിക്കണം. അന്ത്യേന ഇത സഹിത ഉച്ചാരിയമാണ് ആദിഹി മധ്യഗാനാം സ്വസ്യച്ച മധ്യഗാനാം മധ്യത്തിലുള്ള പരട്ട് ല സ്വസ്യ രേഖം സംജ്ഞാസ്യ രണ്ടെണ്ണത്തിൻ്റെ സംജ്ഞാവും. അപ്പോൾ ഇവിടെ പ്രത്യാഹാരത്തെ പറയുമ്പോൾ ഇടയ്ക്കുള്ള പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ര അതാണ് പ്രത്യാഹാരം, അതാണ് സപ്ന എന്ന് പറയുന്നത് ര. സപ്നി എന്ന് പറയുമ്പോഴോ രേല് അത് വ്യക്തമായി ധരിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ പ്രത്യാഹാരത്തെ ഉണ്ടാക്കിയ സൂത്രം ആതിരന്ത്യേന സഹേത, അത് പ്രത്യേകം അറിഞ്ഞിരിക്കുന്നു. ര എന്ന് പറയുന്ന പ്രത്യാഹാരത്തെ സൃഷ്ടിച്ചയാള് ആരാണ്? ആതിരന്ത്യേന സഹേത. പിന്നെ ഉപദേശജനനാസീത്ത് എന്തിനു വേണ്ടി പറഞ്ഞു? അതിനു വേണ്ടിയിട്ട് ഒരു ഇത്തിനെ കിട്ടണം, ഇസഞ്ഞയുള്ള ഒരു ശബ്ദം കിട്ടണം, ലണ്ണിലെ അകാരത്തിന് ഇസഞ്ഞ വരണം. അതാണ് ഈ സൂത്രം ചെയ്യുന്നത്. മുമ്പ് ചെയ്തതുപോലെ എന്താണ്? ഹലന്തി ഇസഞ്ഞ വിധിച്ചു, ആതിരന്തേന സഹേത പ്രത്യാഹാരത്തെ ഉണ്ടാക്കി അച്ച് കിട്ടി. അതുപോലെ ഇവിടെയും പ്രത്യാഹാരത്തെ സൃഷ്ടിച്ചത് ആതിരന്തേന സഹേത ഉപദേശജനനാസീത്ത് അകാരത്തിന് ഇസഞ്ഞ വിധിച്ചു. ആണ് അടുത്ത് പറയുന്നത് ലൺ സൂത്രസ്ഥവർണേന സഹ ഉച്ചാരിയമാണോ രേഖോ രലയോഹ സപ്ന. ഇപ്പൊ സപ്ന ഏതായി? ഇത് വന്നു കഴിഞ്ഞാൽ അതെവിടെ പ്രയോഗിക്കുന്നു? കൃഷ്ണവൃദ്ധി എന്നിരിക്കുന്നത് പ്രയോഗിക്കുന്നു. കൃഷ്ണവൃദ്ധി എന്നിരിക്കുന്നു പൂർവ്വത്തിൽ അവർണ്ണമിരിക്കുന്നു, പരത്തിൽ അച്ചിരിക്കുന്നു. ഏ സൂത്രം വരും? ആദ്ഗുണ പൂർവ്വത്തിൽ അവർണ്ണമിരിക്കുന്നു, പരത്തിൽ അച്ചിൽപ്പെട്ട റ് ഇരിക്കുന്നു. ആയുടെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഗുണം അവർണത്തിൽ നിന്ന് അച്ച് പരമിരിക്കുമ്പോൾ പൂർവ്വപരങ്ങൾക്ക് ഗുണം ഏകാദേശമായി വരണം. ഗുണം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ആ എ ഓ അതിൽ മൂന്നിലേത് വരുമെന്ന് നോക്കാം. ആ യുടെ സ്ഥാനം എന്താണ്? കണ്ടം. ഇവിടെ പൂർവ്വത്തിൽ എന്താണ് ഇരിക്കുന്നത്? ആദ്യ സ്ഥാനീടെ നോക്കണം. പൂർവ്വത്തിലിരിക്കുന്ന കൃഷ്ണയിലെ ആയാണ് അതിൻ്റെ സ്ഥാനം കണ്ടം. ആദേശമായി വരുന്ന എന്താണ്? ആയ നോക്കുക. അതിൻ്റെ സ്ഥാനം എന്താണ്? അത് ശരിയാവും. ഇനി പരത്തിൽ എന്താണ് ഇരിക്കുന്നത്? ഋ. അതിൻ്റെ സ്ഥാനം എന്താണോ? മൂർധ. അപ്പൊ മൂർധാസ്ഥാനമുള്ള ആദേശത്തിൽ ഏതിനാണുള്ളത്? ഒന്നിനുമില്ല. ആയുടെ സ്ഥാനം കണ്ടം. ഏക്കാണെങ്കിലോ ഏ തൈത്തോഹോ കണ്ഠതാലോ, ഓനാണെങ്കിലോ ഓ തൗത്തോഹോ കണ്ടോഷ്ടം. ഇവിടെ ആദേശമായി വരാൻ യോഗ്യമായി മൂന്ന് പേരുണ്ട്. പക്ഷെ ആർക്കും തന്നെ സ്ഥാനിയുടെ സ്ഥാനങ്ങളില്ല. എന്നുവെച്ചാൽ സ്ഥാനി അന്തരതമ എന്നുള്ള സൂത്രം വന്ന് പ്രവർത്തിച്ചിട്ടും ഇതിലേതെങ്കിലും ഒന്ന് വരണം. യോഗ്യമായ ഒരു ആദേശത്തെ കിട്ടാതിരിക്കുമ്പോഴാണ് പറയുന്നത് ഉരണ്ടപരഹ ഉഹു അൺ അരപരഹ എന്നാണ്. ഉഹു എന്ന് പറഞ്ഞാൽ എന്താണ്? റിന്റെ ഷഷ്ടിയാണ് പിതുഹു എന്ന് പറയുമ്പോൾ. അത് മുമ്പ് വിശദീകരിച്ചാണ്. ഇപ്പോൾ അർത്ഥം നോക്കുക. റു ഇത് ത്രിംശത സപ്നേത്യുക്തം. റു എന്ന് പറഞ്ഞാൽ അതിന് 30 ഭേദങ്ങളുണ്ട്. എന്തുകൊണ്ട്? വർണ്ണയോർമിത സാവർണ്യം വാച്യം 30 ഭേദമുണ്ട്. അപ്പോൾ അവിടെ അതുകൊണ്ട് എന്താണ്? തസ്ഥാനേയോ അണ്, റിന്റെ സ്ഥാനത്ത് ഒരണ്ണ് വിധിച്ചു കഴിഞ്ഞാൽ, അണ്ണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ അക്ഷരം വരും? മൂന്നേ വരത്തുള്ളൂ. ഈ ബാക്കിയുള്ള വരത്തില്ല. ഇപ്പൊ റിന്റെ സ്ഥാനത്ത് ഒരണ്ണിനെ വിധിച്ചു കഴിഞ്ഞാൽ ശപരസ്ഥന്നേവ പ്രവർത്തതേ, അത് ആ അണ്ണ് ആ ഈ ഉ എന്ന് പറയുന്നത് രേഖം പരമായേ വരത്തുള്ളൂ. എന്നുവെച്ചാൽ അര് ഇര് ഉര് എന്നേ വരത്തുള്ളൂ. രപരമാകുക എന്ന് പറഞ്ഞാൽ, ആ രപരമാകുക എന്ന് പറഞ്ഞാൽ അര്, ഈ രപരമാകുക എന്ന് പറഞ്ഞാൽ ഇര്, ഊരപരമാകുക എന്ന് പറഞ്ഞാൽ ഉര്. ഇപ്പൊ ഋകാരത്തിന്റെ സ്ഥാനത്ത് ഒരണ്ണിനെ വിധിച്ചു കഴിഞ്ഞാൽ അത് രപരമായേ വരത്തുള്ളൂ. ഋകാരത്തിന്റെ സ്ഥാനത്താണെങ്കിലോ ലപരമായി വരും. ആ അല്ല് ഈ ഇല്ല് ഓ ഉള്ള് അങ്ങനെ വരും. ഇതാണ് തസ്ഥാനെ. തസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിന്റെ സ്ഥാനത്ത്? തസ്ഥാനെ എന്ന് പറഞ്ഞാൽ തസ്ഥാനെ തസ്ഥാനെ എന്താണ്? തസ്ഥാനെ അതിന്റെ സ്ഥാനത്ത്. ഏതിന്റെ? അതാണ് കറക്റ്റ്. എന്തുകൊണ്ട്? അതെപ്പോഴും നമ്മൾ അറിയണം. എറ് ഇത് ത്രിംശത സ്വപ്നായിത്യുക്ത മുമ്പിൽ എറ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിനെ പറഞ്ഞതിന് ശേഷം ഒരു സർവനാമ ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതിനെ പരാമർശിക്കുകയായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ എറ് എന്ന് പറഞ്ഞിട്ട് തത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എടുക്കണം. തസ്മിൻ സ്ഥാനേ എന്നെടുക്കണം. റു എന്ന് പറയുന്നോണ്ട് റുവിനെ കൂടെ എടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത് റു ഇതി ത്രിംശത സ്വപ്നായിത്യുക്തം എന്ന് പറഞ്ഞു. പെറുവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ റുവിന്റെ സ്ഥാനവും വരും. പെറുവിന്റെയും റുവിന്റെയും സ്ഥാനം എന്ന് കിട്ടും. എന്തുകൊണ്ട്? അത് സർവനാമത്തിന്റെ സ്വഭാവമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ എന്തിനെ പറഞ്ഞു അതിനെ തന്നെ എടുക്കണം. പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ രേഖം അത് ഇത് അങ്ങനെയൊക്കെ എങ്ങനെയാ പോകും? ഭാഷയ്ക്കൊരു നിയമമുണ്ട്, അത് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നു. അതിനൊരു അപവാദം വന്നില്ലെങ്കിൽ റു എന്ന് പറഞ്ഞാൽ റുവിനെ കൂടെ എടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത്. റുതിരി സംശയസ്ഥാനത്തസ്ഥാനെ അറിവിന്റെ സ്ഥാനത്ത്. യോ അണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരണ്ണിനെയാണോ ഒരു സൂത്രം വിധിക്കുന്നത്, ഏതെങ്കിലും ഒരു സൂത്രം വിധിക്കുന്ന എണ്ണായിരിക്കും. ഇവിടെ ഏത് സൂത്രം വിധിച്ച എണ്ണാണ്? ആ ഗുണ വിധിച്ച എണ്ണാണ്. ആ അണ് സാന്നിടത്ത് സന്ധി വന്ന ഏത് സൂത്രമാണ്? ഏതത്തതോഹോ സുലോഹോ. അപ്പോ ഒരണിഞ്ഞ് സമാസിക രപരസ്തന്നേവപ്രവൃത്തതേ. രപരമായിട്ടേ അത് പ്രവർത്തിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രപരമായാലേ ഇവിടെ സ്ഥാനസാമ്യം വരത്തുള്ളൂ. ആയുടെ സ്ഥാനത്ത് അരായി. പരേപത്തിന്റെ സ്ഥാനം എന്തായി? മൂർധ. ഇവിടെ താഴെ കൃഷ്ണ അർദ്ധി എന്നിരിക്കുന്നിടത്ത് അർഹുവിന്റെ സ്ഥാനം എന്താണ്? മൂർധ. ആയുടെ സ്ഥാനം കണ്ഠം, അർഹുവിന്റെ സ്ഥാനം മൂർധ. ആ ദേശത്തിൽ അരുരാണ്. അത് കണ്ഠവും മൂർധാവും ഉള്ളതാണ്. അപ്പൊ ആ അർഹുവിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? ആര്? അതാണ് കൃഷ്ണർദ്ധി. ഇനി തപ ലൃക്കാരാന്നിരിക്കുന്നു. പൂർവത്തിലായിരിക്കുന്നു, പരത്തിലിരിക്കുന്ന ഋ കഴിഞ്ഞ് വരുന്ന സ്വരം. വ്യഞ്ജനമല്ല ഇത്, സ്വരമാണ്. അവർണത്തിൽ നിന്ന് അച്ചുപരമിരിക്കുന്നു, ഗുണം ഇരിക്കുന്നു. ഗുണം ഏതാണെന്നറിയാൻ വേണ്ടി നമ്മളിവിടെ പോയി. അതേം ഗുണ ഇവിടെ ചെന്നോ മനസ്സിലായി. ആ ഏവോ മൂന്നാണ് ഗുണം. ഇവിടെ ഏത് വരും? അതിന് സ്ഥാനി നോക്കുക. ആയുടെ സ്ഥാനം കണ്ഠം, ഋവിന്റെ സ്ഥാനം ദന്താണ്. ആ ദേശത്തിൽ ദന്തസ്ഥാനമുള്ള ഏതുണ്ട്? ഒന്നുമില്ല. അപ്പൊ പറയുന്നു രണ്ടപരഹ. റുവിന്റെ സ്ഥാനത്ത് ഒരാദേശം വിധിച്ചു കഴിഞ്ഞാൽ അത് രപരമാകും. ര എന്ന് പറയുന്ന പ്രത്യാഹാരമാണ്. രപരമാകും എന്ന് പറഞ്ഞാൽ അതിന് ലപരം എന്നും അർത്ഥമെടുക്കാം. ലപരം എന്നും അർത്ഥമെടുക്കാം. എന്നുവെച്ചാൽ രേഖം പരമിരിക്കുന്ന പോലെ തന്നെ ലകാരം പരവിരുന്നാലും പരവിരുന്നും വരാം. അപ്പോൾ ആ ഇട്ടുവന്നിരിക്കുന്നിടത്ത് എന്ത് ചെയ്തു? സ്ഥാനി അകാരം. ഋകാരം എന്ന് പറയുന്നത് സ്ഥാനിയാണ്. അതിന് യോജിച്ച അല് വന്നു. പകൽക്കാരം വന്നു. പരിഭാഷ ഇവിടെ അണ് വിധിച്ചിട്ടുണ്ടോ? കാരണം സ്ഥാനസാമ്യം ഇല്ലാത്ത ഒന്നും കിട്ടാതെ വന്ന അവസ്ഥയല്ലേ? അല്ലാതെ എപ്പോഴാണ്? ആത്മന എന്താ പറയുന്നത്? അകാരത്തിന്റെ പരത്തിൽ അച്ചിരുന്നാൽ ഗുണം ഏകാദേശികമായി വരും എന്ന് പറഞ്ഞാൽ വിധിച്ചു കഴിഞ്ഞു. ഇവിടെ അകാരത്തിന്റെ പച്ചൽ പരത്തിൽ അച്ചിരിക്കുന്നു, അവിടെയല്ല ഈ സൂത്രം ചെയ്യണ്ടത്. അവിടെ ചെന്നു കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് പിന്നെ പ്രശ്നം വരുന്നത്? സ്ഥാന സമയം കിട്ടുന്നില്ല. അപ്പൊ വിധി സംഭവിച്ചു കഴിഞ്ഞു അവിടെ. അപ്പോ എന്ത് വരുന്നു? അവിടെ മറ്റൊരു സൂത്രത്തിന്റെ സഹായം വേണ്ടി വരുന്നു. എന്തിനാ? അതിനെ പൂർണ്ണമാക്കാൻ. വിധി സംഭവിച്ചു, പക്ഷെ വിധിയിലൊരു ന്യൂനത വന്നു, അതിനെ പരിഹരിക്കണം. പരിഹരിക്കുന്നതിന് വേണ്ടി അത് ആവശ്യമുള്ളിടത്ത് പുരണ്ടപുരം പ്രവർത്തിക്കും. എല്ലായിടത്തും എൻ്റെ ആവശ്യമില്ലല്ലോ. പുരണ്ടപുരം എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കും, അങ്ങനെ പ്രവർത്തിക്കുന്നു. അടുത്ത് വരുന്നത് ലോപഹ ശാകല്യസ്യ. ശാകല്യൻ എന്ന് പറയുന്ന ഒരു വൈയാകരണൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൂടെ പാണിനിയുടെ സ്വീകരിച്ചിരിക്കുകയാണ്. പാണിനി മറ്റ് വൈയാകരണന്മാരുടെ അഭിപ്രായങ്ങളെയും സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട് ലോകത്ത്. അങ്ങനെ പ്രയോഗം കാണുമ്പോൾ അതിനെ അംഗീകരിക്കുന്നു. ലോകത്തിലുള്ള പ്രയോഗം അംഗീകരിക്കുന്നു. ലോകത്തിലങ്ങനെ ശിഷ്ടന്മാർ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെയാകാം, അങ്ങനെയുള്ള പ്രയോഗം കൊണ്ട് അർത്ഥബോധം ഉണ്ടാകുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു പ്രയോഗം കൊണ്ട് അർത്ഥബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് അപശബ്ദമെന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇത് അപശബ്ദമാണ്, കാരണം ഇത് പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ബോധം ഉണ്ടാകുന്നുണ്ട്. മുഖ്യമായിരിക്കുന്ന എന്താണ്? വക്താവ് ഒരു ശബ്ദം ഉപയോഗിക്കുമ്പോൾ ശ്രോതാവിന് ബോധം ഉണ്ടാകും. അതാണ് ഉണ്ടായാൽ അത് ശബ്ദം ശരിയല്ല, ഉണ്ടായില്ലെങ്കിൽ അപശബ്ദമാണ്. ഭാഷ്യകാലം പറയുന്നത് അപശബ്ദം പ്രയുഞ്ചീത. അപശബ്ദം നിങ്ങൾ പ്രയോഗിക്കരുത്, പ്രയോഗിച്ചു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ല. പ്രയോഗം പ്രസിദ്ധമാണെങ്കിൽ ആൾക്കാർക്ക് ബോധം ഉണ്ടാവും. അത് പറ്റില്ല. നമുക്ക് ബോധം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ശബ്ദം ശരിയാണ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. ബോധം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ബോധം ഉണ്ടാകണമെങ്കിൽ പിന്നെ അതിന് നിയമം ഉണ്ടാകണം. നിയമം ഉണ്ടാക്കി അതിനെ കൂടെ കൂട്ടെത്തിച്ചേർക്കണം. അതാണ് വൈയാകരണന്മാർ ചെയ്യേണ്ടത്. ബോധം ഉണ്ടാകാത്ത ഒരു ശബ്ദമാണെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? അധശബ്ദമാണ്, അത് പ്രയോഗിക്കരുത് എന്നാണ്. ചിലപ്പോൾ അത് പ്രയോഗിച്ച് പ്രയോഗിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ബോധം ഉണ്ടാകുമായിരിക്കും, എന്നാൽ സ്വീകരിക്കാം. അങ്ങനെ പല ശബ്ദങ്ങൾ സ്വീകരിക്കുന്നുണ്ട് കാലക്രമേണ. ചില മഹാകവി പ്രയോഗങ്ങൾ അത് പാണിനീയ ഇതനുസരിച്ച് അപശബ്ദമാണ്, പക്ഷെ അതിൽ നിന്ന് ബോധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വൈയാകരണന്മാർ പറയുന്നു പാണിനിയുടെ നിയമങ്ങൾക്ക് ഒത്തു വന്നില്ലെങ്കിലും അതിനെ സ്വീകരിക്കുക, കവികൾ പ്രയോഗിച്ചിരിക്കരുത് വൈയാകരണന്മാർ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ബോധമേ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടെന്താ? ആശയവിനിമയം നടക്കില്ലല്ലോ. ഗോ ശബ്ദം, പക്ഷികാലം പറയുന്നത് ഗോത, ഗോണ, ഗോപോതലിക, ഗോപാലിക, ഇങ്ങനെ പല ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഗോ ശബ്ദത്തിന് വേണ്ടി. പക്ഷികാലം പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല, കാരണം ഇതിനൊന്നും ആർക്കും എന്താണെന്ന് പിടികിട്ടത്തില്ല. ഇത് വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ? ഗോ എന്ന് പറയുന്നതിന് പകരം ഗോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. ചിലരങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. പദപശബ്ദമാണ്, എന്തുകൊണ്ട്? അത് ഇന്നും ബോധം ഉണ്ടാവുന്നില്ല ശരിയായിട്ടുള്ള. പക്ഷെ ഗോശബ്ദത്തിന് പര്യായ ശബ്ദങ്ങളുണ്ട്, അതിൽ നിന്ന് ബോധം ഉണ്ടാവുന്നുണ്ട്, അത് സ്വീകരിക്കാം. അവിടെയാണ് വ്യത്യാസം വരുന്നത് എന്ന് നമ്മൾ ഭാഷ്യം പഠിക്കുമ്പോൾ മനസ്സിലാവും. എന്തുകൊണ്ട് ഭാഷ്യകാരൻ അപശബ്ദം എന്ന് പറഞ്ഞ് കുറേ ശബ്ദങ്ങളെ മാറ്റി അവശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പരാജയം സംഭവിക്കുമെന്നും പറയുന്നുണ്ട്. അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഹേ ലയ എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ചെന്നു എന്നാണ് യുദ്ധത്തിന്. അങ്ങനെ ചെന്നുകൊണ്ട് തന്നെ അസുരന്മാർ പരാജയപ്പെട്ടു എന്ന് ഹേ ലയ എന്ന് പറഞ്ഞു. ആ കാരണം കൊണ്ട് തന്നെ അവർ പരാജയപ്പെട്ടു പോയെന്നാണ്. അവർ പറയേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നു? ഹേ അരയ, അരി എന്ന് പറഞ്ഞാൽ ശത്രു, അരയ അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടിയിരുന്നത്. പക്ഷെ അവർ പ്രയോഗിക്കേണ്ട എന്താണ്? ഹേ ലയ എന്ന് പ്രയോഗിച്ചു. യുദ്ധത്തിന് എന്ന് പരാജയപ്പെട്ടു എന്നാണ് എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ വർത്തമാനം പോലും പറയാൻ അറിയാത്തവൻ തല്ലുകൂടാൻ പോയി കഴിഞ്ഞ അവന് നല്ല അടികെട്ടി വീണു. അതാണ് എന്ന് വെച്ചപ്പോ ദേവന്മാർക്ക് മനസ്സിലായി ഇതേതോ ഒരു വിവരമില്ലാത്തവനാണ് ഇതെല്ലാം വരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? ഇവന് ഒന്നിനും കൊള്ളാത്തവനെന്നുള്ള രീതിയിൽ ഇവന്റെ അവന് പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അപശബ്ദം പ്രയോഗിക്കരുത് എന്ന് പറയും. ശാകല്യന്റെ മതം പറയുന്നു, ലോപഹ ശാകല്യസ്യ അവർണ പൂർവയോഹോ പദാന്തയോർ യവയോർ ലോപോ വാ അശി പരേ. അവർണം പൂർവത്തിലുള്ളതും പദാന്തത്തിലുള്ളതുമായ യകാരവകാരങ്ങൾക്ക് ലോകം വരും അശുപരമിരിക്കേ. അത് ആത്മഗുണയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കഴിഞ്ഞ് പൂർവത്തിൽ അശുദ്ധം വരുന്നു, അത് കഴിഞ്ഞാണ് അതിൻ്റെ ഉദാഹരണം വരുന്നത്.